ഇനമാർന്ന് ഉടൽ താണ്ടണ്ട് ഇനമേതെന്ന് ചൊല്ലുകയാണ്. ഇനമേതെന്ന് കേൾക്കില്ല നിനവും കണ്ണും ഉള്ളവർ. ഇതൊക്കെ വളരെ വ്യക്തമാണ് ഇതിന്റെയൊക്കെ ആശയം. കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ല, ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. ആശയം അങ്ങനെ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇനമാർന്ന ഉടൻ, ഇനമാർന്ന ഉടൻ, ഇനമാർന്ന ഉടൻ എന്ന് തിരിക്കുമ്പോൾ മലയാളത്തില് ആർന്നയിൽ അകാരം ലഭിച്ചു, ആർന്നുടൽ എന്ന് പറയും. ഇനം ആർന്ന ഉടൽ, ഇനമാർന്നുടൽ. ഇനം ആർന്ന ഇനത്തെ ആർന്നു, ആർന്ന പ്രാപിച്ചെന്നർത്ഥം. ജാതിയെ പ്രാപിച്ചതായ ഉടൻ എന്ന് പറഞ്ഞുകൂടെ ജാതി ഉള്ളതായ ഉടൻ എന്നർത്ഥം. അത് പ്രാപിച്ചതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തി, വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് വ്യക്തി ശരീരമാണ്. ആ ശരീരം ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ശരീരം ഇങ്ങനെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജാതിയും പ്രകടമായി വരും. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് വളർന്നു വരുമ്പോൾ അവന്റെ വളർച്ചയ്ക്കനുസരിച്ച് അവൻ്റെ എല്ലാ മനുഷ്യ ലക്ഷണങ്ങളും വ്യക്തമായി വരും. അതാണ് ഉടലിനെ ജാതി പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. ഉടൽ കൊണ്ട് തിരിച്ചറിയുന്നു എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് തിരിച്ചറിയുന്നു, വ്യക്തി ശരീരം കൊണ്ട് ജാതിയെ തിരിച്ചറിയുന്നു. അപ്പോ ആ ശരീരത്തിൽ ജാതി പ്രകടമാകുകയാണ്, വ്യക്തമാകുകയാണ്. അതിനാൽ ശരീരത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. ആ ശരീരത്തിന്റെ പ്രത്യേക അടയാളം പശുവിന് ആടയെന്ന് പറയുന്നു. അത് പശു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആടയും വ്യക്തമായി വരും. ഒരു വ്യക്തിയിൽ അങ്ങനെ ഒരു അടയാളം കണ്ടു കഴിഞ്ഞാൽ ആ അടയാളം വെച്ച് എല്ലാ വ്യക്തികളെയും തിരിച്ചറിഞ്ഞിട്ട് എല്ലാ വ്യക്തികളെയും കൂടെ ചേർത്ത് ഒരു ഗ്രൂപ്പിൽ പെടുത്തും. എന്നിട്ട് പറയും ഈ വ്യക്തിയുടെ ജാതി വന്ന ഒരു ജാതിപ്പെട്ടാണ്. ഇപ്പൊ വ്യക്തി ശരീരത്തിൽ തന്നെ ജാതിയുടെ അടയാളങ്ങളിരിക്കുന്നു. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ജാതിയുടെ ആവശ്യം വരുന്നത്, ഒരേ പോലെയുള്ള വ്യക്തികളുടെ കൂട്ടത്തിലാണ് ജാതി വരുന്നത്. പിന്നെ ജാതിയുടെ ആവശ്യം തർക്കീയന്മാരും വ്യക്തേരഭേദം, വ്യക്തി ഒന്നാണെങ്കിൽ ജാതി സ്വീകരിക്കില്ല, ഒന്നിൽ കൂടുതൽ വ്യക്തി ഉണ്ടെങ്കിൽ ജാതി സ്വീകരിക്കും. അപ്പോ അനേക വ്യക്തികളെ കണ്ട് ഒരു ജാതിയെ തിരിച്ചറിയുക, അതാണ് കൂടെ പറയും. ഇനമാർന്ന ഉടൻ, ജാതി ഉള്ളതായ ഉടൻ, താൻ എന്ന് വെച്ചാൽ ഉടൽ തന്നെ, തന്റെ ഇനമേതെന്ന്, ആ ഉടലിന്റെ ഇനം, ആ ഉടൽ ഏത് ഇനത്തിൽപ്പെട്ടതാണ്, ആ ഉടൽ ഏത് ജാതിയിൽപ്പെട്ടതാണ്, എന്നുവെച്ചാൽ വ്യക്തി ശരീരം ഏത് ജാതിയിൽപ്പെട്ടതാണ്. ഉടൽ വ്യക്തി ശരീരമാണ് മനസ്സിലാക്കി തരുന്നത് ജാതി എന്നതാണെന്നുള്ളത്. അപ്പോ ജാതി പൂർണ്ണമായിട്ടും എന്താണ് ഉടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ശരീരവുമായിട്ട്. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരീരത്തെ കണ്ട് തന്നെ ജാതിയെ തിരിച്ചറിയണം. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഉടൽ താൻ തന്റെ ഇനം, ജാതി ഉടലാണ് പറയുന്നത്, വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്ന ശരീരം കൊണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഉടൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടൽ തന്റെ ഇനമേതെന്ന് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് വെളിവാക്കുന്നു, വെളിപ്പെടുത്തുന്നു. തന്റെ ഇനം, ആ ഉടലിന്റെ ഇനം ഏതാണെന്ന് വെളിപ്പെടുത്തുന്നു. എന്ത് വെളിപ്പെടുത്തുന്നു? ഉടല്. ഇപ്പൊ ശരീരം വെളിപ്പെടുത്തുന്നതാണ് ജാതി. അതുകൊണ്ട് തന്നെ ഗുണം കൊണ്ട് ഒരാളുടെ ജാതി അറിയാൻ പറ്റില്ല. കാരണം ഗുണം ഒന്ന്, ഗുണം വെളിപ്പെടുകില്ല. ഉടൽ കണ്ട ഒരാളുടെ ഗുണം വെളിപ്പെടുത്താത്തില്ല. ഇനി കർമ്മം കൊണ്ടും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എപ്പോഴും അവന്റെ ഉടലിൽ കർമ്മമില്ല. ഇനി കർമ്മം ഉണ്ടെങ്കിൽ തന്നെ ശാരീരികമായ കർമ്മങ്ങൾ നമുക്ക് തിരിച്ചറിയാം, മാനസികമായ കർമ്മങ്ങൾ നമ്മളെങ്ങനെ തിരിച്ചറിയും? വാക്ക് ഒരു കർമ്മമാണെന്ന് പറഞ്ഞു സംസാരിച്ചാലേ അറിയാൻ പറ്റും. അപ്പോ ഈ പറയുന്നതനുസരിച്ച് ഉടൽ ആണ് ജാതിയുടെ, ജാതിയെ വെളിപ്പെടുത്തുന്നതെങ്കിൽ ഒരു കാരണവശാലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഗുരു പറയുന്ന ഒരു ജാതി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അത്? ശരീരം കൊണ്ട് തിരിച്ചറിയുന്ന ജാതിയാണ്. അപ്പൊ ശരീരം കൊണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ, കണ്ട് തിരിച്ചറിയണം. കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞാലെങ്ങനെ അറിയുമെന്ന് ഗുരു ചോദിച്ചതാണ്. കണ്ട് തന്നെ ജാതിയെ തിരിച്ചറിയണം. വളരെ അത് സ്പഷ്ടമായി വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതി സ്പഷ്ടമായി തിരിച്ചറിയുന്നതാണത്. ഇത് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന്റെ ജാതി മനുഷ്യൻ തന്നെയാണ്. മനുഷ്യനൊരു ജാതിയാണ്. ഇവിടെ ഗുണകർമ്മങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതുകൊണ്ട് ഗുരുവിന്റെ സിദ്ധാന്തമനുസരിച്ച് ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യ എന്ന് പറയുന്ന ഒരു ജാതി. അതിനകത്ത് വേറെ ഒരു ജാതികളും ഇതിനാണ് ഗുരു ജാതി എന്ന് പറയുന്നത്. പിന്നെ ഗുണകർമ്മങ്ങൾ എന്ന് പറയുന്നു. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോ മനുഷ്യന്റെ ഗുണവും പ്രവൃത്തി അനുസരിച്ച് നല്ല ഗുണം, നല്ല പ്രവൃത്തി, അത് മനുഷ്യനെ അങ്ങനെ ഒരു നല്ല ഗുണവും നല്ല പ്രവൃത്തിയും ഉള്ളവനെന്ന് വേർതിരിക്കാം. പക്ഷെ ജാതിയാകത്തില്ല. പിന്നെ എന്താണ്, നല്ല ഗുണവും നല്ല പ്രവൃത്തിയും ഉള്ളവരെ ബ്രാഹ്മണനെന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ജാതിയാകത്തില്ല. നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ളവരെ ബ്രാഹ്മണനെന്ന് പറയുന്നു എന്നാ അതുകൊണ്ട് അപകടം ഉണ്ടാകും. എന്തുകൊണ്ട് അത് വരുന്ന അപകടം എന്താണ്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയാണെന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവകാശപ്പെടും, ഞാൻ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഞാൻ ശ്രേഷ്ഠനാണ്. പൊതുവെ വടക്കേന്ത്യയിലൊക്കെയുള്ള സന്യാസിമാർ പൊതുവെ പറയുന്നത്, ഇപ്പൊ സന്യാസിയാകുമ്പോൾ ജാതി പറയാൻ പാടില്ല. കാരണം സന്യാസി എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. അപ്പൊ പരബ്രഹ്മത്തിൽ ജാതിയില്ല. ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മസ്വരൂപം. ബ്രഹ്മത്തിൽ ജാതിയില്ല, അതുകൊണ്ട് ജാതി പറയാൻ പാടില്ല. പക്ഷെ അവര് നിർബന്ധമായിട്ടും പറയും എന്താണ് ജാതി ചോദിച്ചാൽ ചോദിക്കാം. ചോദിക്കുമ്പോ അവര് ചോദിക്കുന്നത് എന്താണ് ഏത് ശരീരമാണ് ജാതി, ഏത് ജാതിയിൽപ്പെട്ട ശരീരമാണ്. അപ്പൊ അവര് പറയും ബ്രാഹ്മണ ശരീരമാണ്. അവരും പറയുന്നത് ബ്രാഹ്മണ ശരീരമെന്ന്. എന്നുവെച്ചാൽ അവര് ബ്രാഹ്മണ ശരീരമെന്ന് പറയുന്നൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അപ്പൊ അത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രാഹ്മണ ശരീരമെന്ന് പറയുന്നത്? മറ്റ് ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് എന്താ പ്രത്യേകത ബ്രാഹ്മണ ശരീരമെന്ന് പറയാം? എല്ലാ ശരീരവും മനുഷ്യ ശരീരമല്ലേ? അപ്പൊ ബ്രാഹ്മണ ശരീരമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? അത് ബ്രാഹ്മണരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചത് അത് ബ്രാഹ്മണ ശരീരമാണ് എന്നാണ് പറയുന്നത് അതിന്റെ സമാധാനം. അങ്ങനെ സാധാരണ എല്ലാവരും പറയുന്നു ബ്രാഹ്മണ ശരീരമാണ്. എന്തുകൊണ്ട്? മാതാപിതാക്കൾ ബ്രാഹ്മണരായത് അങ്ങനെ അംഗീകരിക്കുന്നു. അപ്പൊ പിന്നെ ചോദിക്കും മാതാപിതാക്കൾ എങ്ങനെ, അവരുടെ മാതാപിതാക്കൾ ബ്രാഹ്മണരായത്. അപ്പോ ഞങ്ങൾ പരമ്പരാഗതമായി ബ്രാഹ്മണ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ബ്രാഹ്മണ ശരീരം എന്നാണ് അവർ പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ ശരീരമാണെന്ന് പറയും. അപ്പോൾ അവരും പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ജാതിയുണ്ട്, അത് ബ്രാഹ്മണ ജാതിയാണ്, ബ്രാഹ്മണ ശരീരമായി. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതിയെന്ന് പറയുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരും ഏത് ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന് ജാതിയില്ല, പക്ഷെ ഞങ്ങൾ ബ്രാഹ്മണ ശരീരമാണ് എന്ന് തന്നെ പറയും. അതിന് കാരണമെന്ന് മാതാപിതാക്കൾ ബ്രാഹ്മണരായിരുന്നു. അപ്പൊ വീണ്ടും അവരവിടെ പോകുന്നു, ജന്മം കൊണ്ടുള്ള ജാതിയിൽ തന്നെ പോകും. ഇത് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതി എന്ന് പറയുന്നവരും, അതുകൊണ്ട് ബ്രാഹ്മണ പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പല സവിശേഷതകളും ഉണ്ട് എന്നാ പറയുന്നു. എന്നവർ സ്വയം അത് അഭിമാനിക്കുകയും മറ്റുള്ളവരത് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. രണ്ടുമുണ്ട്. അവര് പ്രധാനമായി ആവശ്യപ്പെടുന്നത് എന്താണ്? ഞങ്ങളുടെ ശരീരം ബ്രാഹ്മണ ശരീരമാണ്, അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കണം, വേറെ ആരും ഞങ്ങൾക്ക് തുല്യരാകത്തില്ല, ഞങ്ങൾക്ക് തുല്യരാകുന്നത് ഈ ബ്രാഹ്മണ ശരീരം കിട്ടിയവരാണ്. ശരിക്കും അതിനാണ് ഇവിടെ ഗുരു നിഷേധിക്കുന്നത്. ഉടൽ ശരീരം ഒരിക്കലും ബ്രാഹ്മണ ശരീരം എന്ന് പറയുന്ന ഒരു ശരീരത്തെ കാണിക്കുന്നില്ല. ശരീരം കണ്ടിട്ട് ആർക്കും ബ്രാഹ്മണനെന്ന് അറിയാൻ പറ്റില്ല. കണ്ടറിയുന്നത് മനുഷ്യജാതിയാണ്. അപ്പൊ ഏതാണ് ജാതി എന്ന് ചോദിച്ചപ്പോ കണ്ടാൽ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാണെന്നറിയില്ലേ, മനുഷ്യനെന്നൊരു ജാതിയേ ഉള്ളൂ ഇതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാലെങ്ങനെ? അല്ലാതെ ഗുരുവിന്റെ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുകൊണ്ടോ ജ്ഞാനം കണ്ടുകൊണ്ടോ ബ്രാഹ്മണനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്നല്ല. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കും. ഗുരുവിന്റെ അറിവും ജ്ഞാനവും പാണ്ഡിത്യവും ഗുരുവിന്റെ ആചരണങ്ങളും ഇതെല്ലാം കണ്ടിട്ട് ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ ബ്രാഹ്മണനാണെന്നറിയില്ലേ, ഇതൊക്കെയല്ലേ ബ്രാഹ്മണന്റെ അടയാളം? ആ രീതിയിലാണ് ഗുരു ചോദിച്ചത് കണ്ടാൽ അറിയില്ലേ എന്ന് വ്യാഖ്യാനിക്കുന്നവർ. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അതല്ല, ഉടൽ വെളിപ്പെടുത്തുന്നത് എന്തോ ആ ഒരു ജാതിയുള്ളൂ. അപ്പൊ മനുഷ്യൻ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചും വരത്തില്ല, ജന്മം കൊണ്ടും വരത്തില്ല, ഉടൽ വെളിപ്പെടുത്തുന്ന ഒരു ജാതി അതേ ഗുരു അംഗീകരിക്കുന്നു. അപ്പൊ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന ബ്രാഹ്മണ ജാതിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് പറയാം, അതയാളുടെ സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ട കാര്യമുണ്ട്. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഉടൽ വെളിപ്പെടുത്തുന്ന എന്തോ അതാണ് അവന്റെ ജാതി എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് ജാതി. അവന്റെ ഗുണകർമ്മങ്ങൾ അനുസരിച്ച് അങ്ങനെ ജാതി സ്വീകരിക്കും. ഗുരുവിന്റെ സിദ്ധാന്തം അനുസരിച്ച് പറ്റത്തില്ല. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരാളെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു എന്നിരിക്കട്ടെ, എന്നാലും അത് ജാതിയാകത്തില്ല. അങ്ങനെ ഒരു വിഭാഗം പറയുന്നേ ഉള്ളൂ ബ്രാഹ്മണൻ. അത് ബ്രാഹ്മണൻ എന്ന് തന്നെ പറയണമെന്നില്ല, എന്ത് പറഞ്ഞാലും അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എക്സ് എന്നോ വൈ എന്നോ പറഞ്ഞാൽ. പക്ഷെ അതൊന്നും ജാതിയാകത്തില്ല. നല്ല ഗുണവും നല്ല പ്രവൃത്തിയുള്ള ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ. അവന്റെയും ജാതി മനുഷ്യത്വ ജാതി തന്നെയായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും എന്താണ് ഒരു കാരണവശാലും മനുഷ്യന്റെ മനുഷ്യത്വ ജാതി അല്ലാതെ ഒരു ജാതി മനുഷ്യന്റെ സ്വീകരിക്കാനേ പറ്റത്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. മനുഷ്യത്വ ജാതി അംഗീകരിച്ചാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ സ്വീകരിക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഗുണകർമ്മം അനുസരിച്ച് ഞാൻ ഇന്ന ജാതിയാണ്, എന്നിട്ട് അവൻ പറയും ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീണ്ടും അവന്റെ ശ്രേഷ്ഠത അംഗീകരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ചിലർ പറയും ജന്മം കൊണ്ടും വേണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചും വേണം, എന്നാലേ ബ്രാഹ്മണനാകത്തുള്ളൂ. ജന്മം കൊണ്ട് അവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം, നല്ല ഗുണവും കർമ്മവുമാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ജാതിയായിട്ട് അംഗീകരിക്കില്ല. അപ്പോ ഒരു ജാതിയിൽ എന്താണ് നല്ലവരെന്നോ ചീത്തയെന്നോ മേന്മയോ പോരായ്മയോ ഒന്നും ജാതിയിലില്ല. ജാതി വന്നേ ഉള്ളൂ, അത് എല്ലാം ഉണ്ട്, നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. മനുഷ്യനെന്ന് പറയുന്നതിലെല്ലാം ഉണ്ട്. അപ്പോൾ മനുഷ്യത്വ ജാതി എന്ന് പറയുന്നത് എന്തിന്റെയെങ്കിലും മേന്മയുടെയോ പോരായ്മയുടെയോ അടയാളമല്ല. അടിസ്ഥാനപരമായി അന്ന് നിലവിലിടുന്ന ജാതി ചിന്തയെ നിഷേധിക്കുകയാണ് തിരിച്ച് മനുഷ്യനൊരു ജാതി എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന ആ രീതിയിലുള്ള ഗുരുവിന്റെ ഈ സിദ്ധാന്തമായിട്ട് യോജിക്കുന്നതാണ്. പിന്നെ ലോക നടപ്പനുസരിച്ച് വേണമെങ്കിൽ പറയാം നല്ല ഗുണകർമ്മങ്ങളൊക്കെ ഉള്ളവൻ ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയാം, അതൊരു കുഴപ്പമില്ല. പക്ഷെ അത് ജാതിയാകത്തില്ല. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ ആൾക്കാരെ വേർതിരിച്ചാൽ അത് വ്യക്തികളായിട്ട് എനിക്ക് ഗുരുവിനെ എടുത്തു കഴിഞ്ഞാൽ ഗുണകർമ്മങ്ങളനുസരിച്ചുള്ള ഒരു വ്യക്തി, അത്രേ നല്ലൊരു വ്യക്തിയാണ് ഗുണകർമ്മങ്ങൾ, നല്ല ഗുണവും നല്ല കർമ്മമുള്ള ഒരു വ്യക്തി. ആ രീതിയിൽ മനുഷ്യനെ തിരിച്ചറിയാം. അങ്ങനെ മനുഷ്യനുണ്ട് വ്യത്യാസം. എല്ലാവർക്കും ഒരേ ഗുണമല്ല, ഒരേ കർമ്മമല്ല. പക്ഷെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം സ്വീകരിക്കുമ്പോഴത്തേക്ക് അതാകെ കുഴപ്പമാകും. ജന്മം കൊണ്ടുള്ള ജാതിയിലേക്ക് പോവും, ശ്രേഷ്ഠതയിലേക്ക് പോവും. അതാണ് പറയുന്നത്. ഇനമാർന്ന ഉടൻ തന്നെ തന്റെ ഇനമേതെന്ന് ചൊല്ലുകയാൽ ഇനമേതെന്ന് കേൾക്കില്ല. അതുകൊണ്ട് നിനവും കണ്ണും ഉള്ളവർ ഇനമേതെന്ന് കേൾക്കില്ല എന്നാണ്. കണ്ടറിയുന്നതാണ് ജാതി. ജാതി കണ്ടു തന്നെ അറിയുന്നു. പിന്നെ കണ്ടാ മനസ്സിലായില്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. അതാണ് നിനവെന്ന് വെച്ചാൽ ചിന്തയാണ്. നിനവും കണ്ണും ഉള്ളവർ എന്ന് വെച്ചാൽ കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ. കണ്ടു മനസ്സിലാക്കുകയും ചിന്തിച്ച് മനസ്സിലാക്കി. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് പിടികിട്ടത്തില്ല, കണ്ടാലും ഒരു കാര്യം മനസ്സിലാകണമെന്നില്ല. അപ്പൊ കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നവരാണ് ഇവിടെ പറയുന്നത്. നിനവും കണ്ണുമുള്ളവർ ഇനം ഏതെന്ന് കേൾക്കില്ല, ജാതി ഏതെന്ന് കേൾക്കില്ല. കാരണം അവർക്ക് കണ്ട് അല്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലായി. കണ്ട് തന്നെ മനസ്സിലാവും, പക്ഷെ കണ്ട് മനസ്സിലാക്കുന്നതിന് തടസ്സം എന്താണ്? നിലവിലുള്ള ജാതി വ്യവസ്ഥ. അത് കണ്ട് മനസ്സിലാക്കുന്നതിന് തടസ്സമാണ്. നിലവിലുള്ള ജാതി വ്യവസ്ഥ മനുഷ്യനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്, ഇത് ഉയരുന്ന ജാതി, ഇത് താഴ്ന്ന ജാതി. അങ്ങനെ മനുഷ്യനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാലും അയാളെ പഠിച്ചു വച്ചിരിക്കുന്നതനുസരിച്ച് അയാള് കൃത്രിമമായ ജാതിയെ കുറിച്ച് അന്വേഷിക്കും, ചോദിക്കും ഏതാ ജാതി. കണ്ടപ്പോ തന്നെ മനസ്സിലായ കാര്യമാണ് മനുഷ്യനെന്ന്, അതിലാർക്കും ഒരു സംശയമില്ല. എന്നാലും കൃത്രിമ ജാതി പഠിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് ചോദിക്കും ഏതാ ജാതി. പറയുന്നു കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളവന് ഉള്ള ഒരാള് ഇനമേതെന്ന് ജാതി ഏതെന്ന് ചോദിക്കില്ല. അപ്പൊ ജാതിയെ സംബന്ധിച്ച് ഗുരുവിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അതൊരു ജാതിയുള്ളൂ, അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് കണ്ട് മനസ്സിലാക്കുന്നു. കണ്ടു തന്നെ മനസ്സിലാക്കാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ മറ്റ് ജാതി വിചാരം തടസ്സം നിൽക്കുകയാണെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ജാതി എന്ന് പറയുന്നത്. നിനവെന്ന് പറഞ്ഞാൽ ചിന്ത. നിനക്കിൽ എന്നൊക്കെ ഗുരു പ്രയോഗിച്ചിട്ടുണ്ട്. ചിന്തിക്കുകയാണെങ്കിൽ നിനക്കിലൊന്ന് തന്നെ, ഇവിടെയൊക്കെ നിനക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ്. വേറെ സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോ ജാതിയെ വേറെ കൽപ്പിക്കുന്നവരും ചിന്തിക്കാതെ കൽപ്പിക്കുകയാണെന്ന് അതിൽ നിന്ന് വരും. കാണുന്നുണ്ട്, പക്ഷെ അവര് ചിന്തിക്കാതെ ജാതിയെ വേറെ കൽപ്പിക്കുന്നുണ്ട്. പറയുന്നു പൊളിച്ചൊല്ലുന്ന ഇനം ചൊല്ലുമ്പോൾ ഇഴിവെന്ന് നിനയ്ക്കയാൽ. ഇഴവില്ല, ഇനമൊന്നാണ്, പൊളിച്ചൊല്ലൊരു താരമേ. അത് അന്നത്തെ കാലത്തൊക്കെ ഒരു പക്ഷേ സാധാരണ ആയിരിക്കും. സ്വന്തം നാട് വിട്ട് ദൂരേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ ഇനം ചൊല്ലുവത് ഇഴിവെന്ന് നിനയ്ക്കയാൽ പൊളിച്ചൊല്ലുന്നു. ഇനം ചൊല്ലുവത് ജാതി പറയുന്നത് ഇഴിവാണ്, കുറവാണ്, മോശമാണ് എന്ന് നിനയ്ക്കയാൽ ചിന്തിക്കുന്നതുകൊണ്ട് പൊളി ചെല്ലുന്നു, കള്ളം പറയുന്നു, ജാതി കള്ളം പറയുന്നു. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏത് ജാതി പറഞ്ഞാലാണോ തനിക്ക് ഗുണം കിട്ടുന്നത്, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ജാതി പറയും. അത് അന്നത്തെ കാലഘട്ടത്തിൽ നാട് വിട്ടു പോയാൽ ആരും അറിയത്തില്ലല്ലോ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകും, അവിടെയൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ജാതി മാറ്റി പറയും. അവിടെ ഏത് ജാതി പറഞ്ഞാലാണോ കൂടുതൽ അംഗീകാരം കിട്ടുന്ന ആ ജാതി പറയും. എന്തുകൊണ്ട്? ഇഴിവെന്ന് നിനയ്ക്കയാൽ, തന്റെ വാസ്തവ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. എന്ന് വെച്ചാൽ ഇതിന്ന് മനസ്സിലാക്കാൻ താഴ്ന്ന ജാതിക്കാർ മേൽ ജാതിയാണെന്ന് അവകാശം അന്ന്. ഇതൊക്കെ ബെനിഫിറ്റ് പ്രയോജനം കൊണ്ടാണ്. ഇന്നിപ്പോ മേൽ ജാതിക്കാർ താഴെ ജാതി ആവണമെന്ന് ആവശ്യപ്പെടുന്നു, കാരണം താഴ്ന്ന ജാതിയായ ആനുകൂല്യങ്ങൾ കിട്ടും. ഇപ്പൊ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന അതാണ്, ഞങ്ങൾ താഴ്ന്ന ജാതി ഉൾപ്പെടുത്തണം. കാലം നേരെ തിരിച്ചു വന്നു. ഇപ്പൊ മണിപ്പൂരിൽ കലാപം നടക്കുന്നു, എന്താണ് അവിടുത്തെ മേൽജാതിക്കാർ താഴ്ന്ന ജാതി ആകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി വിധി വന്നുകൊണ്ടാണ്. ഗുജറാത്തിൽ വലിയ കർഷകവും ഉണ്ടായത് പട്ടികതാർ, അവർക്ക് താഴ്ന്ന ജാതി വരണമെന്നാണ്. എന്ന് വെച്ചാൽ സംവരണ ആനുകൂല്യം കിട്ടണം. ഇതിന് വടക്കേന്ത്യ ധാരാളം പ്രക്ഷോഭം നടക്കുന്നു, ജാട്ടുകൾ വലിയ പ്രക്ഷോഭം നടത്തി, അവർക്കും താഴ്ന്ന ജാതി വരുന്നു. ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ നേരെ വിപരീതമായിരുന്നു. കാരണം ഒരു പ്രത്യേക എന്താണ് മാന്യമായ ഒരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ, ബാർബർ ഷാപ്പിൽ കയറി മുടി വെട്ടണമെങ്കിൽ, നല്ല ഡ്രസ് ഇട്ട് കിടക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു നല്ല തൊഴിൽ ചെയ്യണമെങ്കിൽ മേൽജാതിയായാലേ പറ്റും. അപ്പോ നാട് വിട്ടു പോകുന്ന താഴ്ന്ന ജാതിക്കാരല്ല എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് കള്ളം പറയും ഞാൻ മേൽജാതിയാണെന്ന് പറയും. അപ്പൊ അവർക്ക് ഇതെല്ലാം പറ്റും. അപ്പൊ ഇതിന് നേരെ കീഴ്മേൽ മറിച്ച എന്താണ് ഈ സംവരണമെന്ന് പറയുന്ന ഒരു ഐഡിയ വന്നുകൊണ്ടാണ്, അതാണ് അതിന്റെ ഗുണം. പണ്ട് ആരൊക്കെയാണോ മേൽജാതി ആണെന്ന് കള്ളം പറഞ്ഞത്, ഇന്ന് ഞങ്ങളെയും അവരുടെ കൂട്ടത്തിൽ ചേർക്കണം, കള്ളം പറയേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണം എന്ന് അന്നത്തെ മേൽജാതിക്കാർ പറയുന്നു. ഇതാണ് സംവരണത്തിന്റെ ഏറ്റവും വലിയ ഗുണം. സംവരണം വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ സംവരണം കൊണ്ട് തുല്യത വരുന്നു. അതായത് പഴയകാലത്ത് മനുഷ്യന്റെ പെരുമാറ്റം, പരസ്പരമുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് അതിൽ തുല്യതയ്ക്ക് യാതൊരു സ്ഥാനമുണ്ട്. മേൽക്കീഴ്ഭാവം, മേൽക്കോയ്മയ്ക്കനുസരിച്ചാണ് പെരുമാറ്റം. അപ്പൊ തുല്യതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പെരുമാറ്റം ജാതി വ്യവസ്ഥയിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. മേൽജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ ഒരിക്കലും തുല്യരായി കാണത്തില്ല. അത് അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് തുല്യതയുടെ അടിസ്ഥാനത്തിൽ പെരുമാറണം. കാരണം നമ്മുടെ ഭരണഘടനയൊക്കെ അതാ പറയുന്നത്, തുല്യതയുടെ അടിസ്ഥാനത്തിൽ പെരുമാറണം. ആരും ആരെക്കാളും താഴെയല്ല, ആരും ആരിൽ നിന്നും മേടുന്നുമല്ല ജാതീയമായി. മറ്റ് സ്ഥാനമാനങ്ങളിലൊക്കെ ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും. പണമുള്ളവൻ പണമില്ലാത്തവൻ, ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്നവൻ താഴ്ന്നു, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അതൊന്നും ജന്മനാ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇന്നത്തെ പൊതുവായ ധാരണയെന്ന് പറയുന്നത് എന്താണ്? തുല്യതയിൽ വ്യവഹരിക്കുക, പരസ്പര വ്യവഹാരത്തെ തുല്യത ആണ്. തനിക്ക് തുല്യനായി കണ്ടുകൊണ്ട് ഒരാളോട് പെരുമാറുക എന്നുള്ളതാണ് ഇന്നത്തെ മാന്യമായ പെരുമാറ്റം. ഇങ്ങനെ ഒരു ആശയമേ പണ്ടുണ്ടായിരുന്നില്ല ഒരിക്കലും. ആർഷ സംസ്കാരം എന്നൊക്കെ പറയുന്നതിന് അത്തരത്തിലുള്ള ഒരു തുല്യതയ്ക്കും യാതൊരു സ്ഥാനവുമില്ല. അവര് പറയും എന്താണ്, എല്ലാം ഒരു ബ്രഹ്മം തന്നെ എന്ന് പറയും. പക്ഷെ പെരുമാറ്റത്തിൽ വരുമ്പോ വീണ്ടും അവർ പറയും ശരീര ഭേദമുണ്ട്, അത് ബ്രാഹ്മണ ശരീരമാണ്, ക്ഷത്രിയ ശരീരമാണ്, മറ്റത് ചണ്ടാള ശരീരമാണ്, ശരീരത്തിൽ ഭേദമാണ്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി? പാരമ്പര്യമായിട്ട് അവർ ബ്രാഹ്മണ സന്തതികളാണ്, ചണ്ടാള സന്തതികളാണ്, അതുകൊണ്ട് ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പെരുമാറ്റം അന്നത്തെ. അത് മാറിയിട്ടാണിന്ന് ഇന്നത്തെ ഇതെന്താണ്, മനുഷ്യർ തമ്മിലുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് തുല്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അവിടെ ഒരു തരത്തിലെ ഉച്ചനീചത്വം പാടില്ല. അങ്ങനെ ഒരു തുല്യത എന്ന് പറയുന്ന ആശയം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ആരും ആർക്ക് സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതാണ് വ്യത്യാസം. ചാതുർവർണ്ണയത്തിൽ എന്നുള്ളതല്ല, മറ്റെല്ലാ നിലവിലിരുന്ന ജാതി വ്യവസ്ഥകളിലും ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ തുല്യതയ്ക്ക് എതിരാണ്. അത് ഏത് രീതിയിലായാലും ശരി, വെറും ചാതുകുണ്യം ചാതുകുണ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദിവാസികളുടെ ഇടയിലുള്ള ജാതി വ്യവസ്ഥ ആയാലും ശരി, അവിടെയും അതും ചാതുകുണ്യത്തിൽപ്പെടുന്നതല്ല. അവിടെയും ജാതി വ്യവസ്ഥ വരുമ്പോൾ തുല്യതയില്ല. അപ്പൊ നമ്മുടെ ഈ പഴയ സംസ്കാരം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്നത്തെ കാലത്ത് യാതൊരു വിലയും ഇല്ലാത്ത, കാശിന് കൊള്ളാത്തതാണ്. കാരണം തുല്യതയില്ലാതെ മനുഷ്യൻ തമ്മിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്താ, അത് യാതൊരു ഗുണമുള്ളതല്ല. അത് ആധുനിക കാലത്ത് വന്നതാണ് തുല്യത എന്ന് പറയുന്ന ആശയം. വാർഷ സംസ്കാരം എന്ന് പറയുന്നത് എന്തോ കേമമാണെന്ന് പറയുന്ന ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിലൊന്ന് തുല്യത എന്ന് പറയുന്ന ആശയമേ ഉണ്ടായിരുന്നില്ല. മനുഷ്യനും മനുഷ്യരും തുല്യനാണ്, അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനി അന്ന് അവർ പറയും ക്ഷേമ രാഷ്ട്രം എന്നൊക്കെ പറയും. അതും വെറും തട്ടിപ്പാണ്. എന്താണ് ക്ഷേമരാഷ്ട്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണനെ ഏറ്റവും മേളിൽ വയ്ക്കുക, അവന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുക, പിന്നെ ക്ഷത്രിയന് ഒരു സ്ഥാനം കൊടുക്കുക, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, വൈശ്യനൊരു അവന്റെ കാര്യം നോക്കുക, ശൂദ്രൻ സേവകൻ അവന്റെ വേണ്ട സംരക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഉച്ചനീചത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടതും ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ അർത്ഥമാണ് ക്ഷേമരാഷ്ട്രം. അവിടെയും തുല്യതയുടെ അടിസ്ഥാനത്തിലല്ല. തുല്യത എന്ന് പറയുന്നവർക്ക് എവിടെയുള്ളൂ? ബ്രഹ്മത്തിലേ ഉള്ളൂ തുല്യത. എല്ലാം ഒരു ബ്രഹ്മമാണ്, അത് പറയും. ബ്രഹ്മം തുല്യമാണ്, അതിൽ വ്യത്യാസമൊന്നും. സമം പശ്യൻ ഹി സർവത്ര, ഗീതയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ബ്രഹ്മം തുല്യമാണ്, പക്ഷെ മനുഷ്യനെ എടുക്കുമ്പോൾ എന്ത് വരുന്നു? എല്ലാവരെയും പല തട്ടുകളായി നിർത്തിയിട്ട് അവരുടെ ക്ഷേമം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചനീചത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മനുഷ്യ വിഭാഗത്തിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിനാണ് ഇവർ ക്ഷേമ രാഷ്ട്രം എന്നൊക്കെ പറയുന്നത്, രാമരാജ്യം എന്നൊക്കെ പറയുന്നതാണ്. തുല്യതയുടെ അടിസ്ഥാനത്തിലല്ല, ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാമരാജ്യം എന്നൊക്കെ പറയുന്നത്. ഗാന്ധിജിക്ക് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ഗാന്ധിജിക്ക് എന്നറിയില്ലായിരുന്നു എന്തായി ഇടപാടെന്നൊക്കെ, പിന്നെ പിന്നെ മാറ്റിയെന്നാ തോന്നുന്നു കുറെ. രാമരാജ്യം എന്നൊക്കെ പറയുന്ന ഈ ഉച്ചനീചത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രാചീന വ്യവസ്ഥയിൽ ഇവർ ഈ അക്ഷര സംസ്കാരം എന്നൊക്കെ വിളിക്കുന്നതിൽ യാതൊരു തുല്യതയ്ക്കുള്ള യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആൾക്കാർ പ്രസംഗിക്കുന്നതിനെ കേട്ടതൊന്നും എന്തോ ഒരു വലിയ സംഭവമായിരുന്നു. ഇനി നമ്മളതൊക്കെ തിരിച്ചു കൊണ്ടുവരണം, നടപ്പിലാക്കണം, ആക്ഷ സംസ്കാരങ്ങളോട് പുലരേണ്ടതെന്നൊക്കെയാണ് പ്രസംഗിക്കുന്നത്. എന്ത് കണ്ടുകൊണ്ടാണ്? ആത്യന്തികമായിട്ട് അത് ഇതാണ്. കുറച്ചുപേര് പൂജ്യരായ കുറെ പേര്, അങ്ങനെ കുറച്ചുപേര്, കുറച്ചുപേര് സേവകന്മാര്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് വന്ന് പറഞ്ഞാലും കാര്യമുണ്ട്. ചിലത് പറയാം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ്. കർമ്മം കൊണ്ടാണെങ്കിലും ശരി, മനുഷ്യൻ തുല്യനാണ്, തുല്യരാണ്. കർമ്മം കൊണ്ടെന്ന് ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വലിയ കർമ്മമാ ചെയ്യുന്നത്. അപ്പോ ആ പ്രധാനമന്ത്രി ഓഫീസിലിരിക്കുന്ന പിയൂണ് അയാൾ ചെയ്യുന്ന ഒരു ചെറിയ കർമ്മമാണ്. പക്ഷെ തുല്യത എന്ന് പറയുന്ന രണ്ടുപേരും തുല്യരാണ്. അങ്ങനെ പൗരന്മാരെന്നുള്ളതാണെങ്കിൽ രണ്ടുപേർക്കും തുല്യതയുണ്ട്, രണ്ടുപേരും തുല്യരാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഞാൻ വലിയ കേമനാണ് എന്ന് വിചാരിച്ച് അഹങ്കരിക്കാനുള്ള അവകാശമില്ല. പ്രധാനമന്ത്രി തന്റെ തൊഴിലെന്തെന്ന് വെച്ചാൽ അത് ചെയ്യണം, പിയൂണ് പിയൂണിന്റെ ജോലി ചെയ്യണം. ഇന്നത്തെ വ്യവസ്ഥിതി അതാണ്, തുല്യതയാണ്, തുല്യ പൗരന്മാരെന്നുള്ള വ്യവസ്ഥിതി. പിന്നെ ഈ ബഹുമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ കഴിവ് നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ അയാളുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കഴിവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പിയൂണിന്റെ കഴിവിനെ അംഗീകരിക്കുന്നു. പരസ്പരം രണ്ടു കൂട്ടരും ബഹുമാനിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ കഴിവ്. അതാണ് തുല്യതയുടെ അടിസ്ഥാനത്തിലുള്ള വ്യവഹാരം എന്ന് പറയുന്നത്. ഇത് പണ്ടുണ്ടായിരുന്നു, ആർഷ സംസ്കാരത്തിൽ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കള്ളം പറയേണ്ടി വന്നത്. ഇന്ന ജാതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ എന്താണ് വടക്കേന്ത്യയിലേക്ക് ഇവിടുന്ന് സാറിന് തൊഴിൽ തേടി പോകുന്നവർക്ക് പ്രശ്നമില്ല, തൊഴിൽ മേഖലയിലൊക്കെ എന്ത് തൊഴിൽ ചെയ്തും മനുഷ്യന് ജീവിക്കാം, അവിടെ ഈ പ്രശ്നം വരുന്നില്ല. ആശ്രമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയാണ് ഈ ആർഷ സംസ്കാരമൊക്കെ വളരെ മുഴച്ചു നിൽക്കുന്നത്. അവിടെയൊക്കെ ചെന്നു കഴിഞ്ഞാൽ പൊളി ചൊല്ലണം, ഇന്നും കള്ളം പറയണം. ജാതി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മേൽജാതി എന്ന് പറയണ്ട, അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജാതി പറയാൻ പാടില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ പറയും. അങ്ങനെ തന്നെ പറയും. ഇവിടെ ഒരു ജാതി എന്നൊക്കെ പറയും. പുസ്തകം ഇതൊക്കെ വെച്ച് ഞാൻ ഗുജറാത്തിലെ വിമനാനന്ദ സ്വാമിയുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ആദ്യം എന്നെ പഠിപ്പിച്ച ഇതാണ്, ഇവിടെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാലേ വൈശ്യജാതി എന്ന് പറയണം. കാരണം ഇദ്ദേഹം അവിടെ വൈശ്യജാതി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. വൈശ്യവതി കുഴപ്പമില്ല, അതുകൊണ്ടായിരിക്കുമല്ലോ എന്നോട് വൈശ്യജാതി എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറയാവും, കേരളത്തിലെ ജാതിയൊന്നും കൂടെ പറയരുത് എന്ന് തന്നെ ആദ്യം പഠിപ്പിച്ച അതാണ്. ഇവിടെ എന്തോ ഒന്ന് വൈശ്യജാതി, വിമലാനന്ദ സ്വാമി ഏതാ വൈശ്യൻ? എന്തടിച്ചാണ് അങ്ങനെ പറഞ്ഞാലേ അവിടെ നിൽക്കാൻ പറ്റും, പൊളിച്ചെടുക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ എന്നോടൊന്നും ചോദിക്കുന്നവരോട് ഞാൻ വൈശ്യനെന്ന് പറയും. അപ്പൊ അവിടെ കൂടുതലും സ്വാമിയുടെ കൂടെ നിൽക്കുന്ന കൈ വൈശ്യന്മാരാണ്, മറ്റുള്ളവർ കുറവാണ്. വൈശ്യരെന്ന് ഗുജറാത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, അവിടെ വൈശ്യന്മാരുടെ ഒരുപാട് കാശുണ്ട്. ആശ്രമം എന്ന് പറയുമ്പോൾ കാശ് വന്നാൽ മതിയോ? കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആശ്രമം നടത്തണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിദ്യകൾ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ നിജാൻ സ്വാമി ഇവിടുന്ന് ഒരു കത്തയച്ച്, ഇവൻ വൈശ്യനല്ല, ഇവൻ വേറെ ജാതിയാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചു നിജാൻ സ്വാമി. ഞാനിവിടുന്ന് തന്നെ പോകുന്നു. അപ്പോൾ ഒരു ഇല്ലൻ്റെ അന്ന് ഇല്ലൻ്റിലാണ് കത്തയച്ചത്. ഒരു കത്ത അവിടെ വന്നു. അപ്പോൾ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് ഞാൻ സ്വാമിയുടെ മുറി സ്വാമി ഒന്ന് പുറത്തു പോയി, എന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് പാചകമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കത്ത് കിടക്കും. കത്ത് ഇങ്ങനെ കട്ടലിൻ്റെ ഓപ്പണായി കിടക്കുക, എൻ്റെ പേര് എഴുതിയിരിക്കുന്നത്, എൻ്റെ പഴയ പേര്, ഇവിടെ ഉണ്ടായിരുന്ന പേര്. എന്നിട്ട് അതിൽ നിജാൻ സ്വാമി വിശദമായിട്ട് എഴുതിയിരിക്കുന്നു, ഇവനെ സൂക്ഷിക്കുന്നവൻ വേറെ ജാതിയാണ്. നിജാൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആരുടെ? ഓ, ഇവിടെ ഉണ്ടായിരുന്ന നിജാൻ സ്വാമി അദ്ദേഹം സമാധിയായി പോയി. അപ്പോ നിജാൻ സ്വാമി ഇദ്ദേഹത്തിന് എഴുതിയ ഒരു കത്തും ഞാൻ കണ്ട അവിടെ വെച്ച്. അതായത് ഞാൻ ശിവേരി വന്ന് എന്റെ ജീവിതമെല്ലാം പോയി, എനിക്ക് എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് എഴുതിയ കത്ത്, ആർക്ക്? വിമലാൻ സ്വാമിക്ക് നിജാൻ സ്വാമി എഴുതിയ ഒരു കത്തും കണ്ട്. അപ്പൊ ഞാൻ മനസ്സിലായി ഇവര് തമ്മിൽ ഒരു ഗുരുശിഷ്യ ബന്ധമാണ്. അദ്ദേഹം എന്തോ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷെ ഈ വേറെ ജാതിയാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നപ്പോ നിജാൻ സ്വാമിയുടെ അല്ല ഭീമനാൻ സ്വാമിയുടെ ഒരു പക്ഷെ അന്നത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കാം എന്ന് തോന്നുന്നു. കാരണം പിന്നെ അദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ട്, ആശ്രമം തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിട്ടൊക്കെയുണ്ട്. മനുഷ്യന് ഓരോ താത്കാലികമായ ഓരോ ബുദ്ധി തോന്നുമല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു നീ എന്നാ പോകുന്നതാണ്. ഈ കത്ത് കണ്ടതിന്റെ ഒരു പെട്ടെന്നുള്ള ഒരു ഇതായിരിക്കും. കാരണം അതേ ആള് തന്നെ എന്നെ ഒന്ന് വിളിച്ചിട്ട് ആശ്രമം ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് പക്ഷെ തൽക്കാലം എന്തോ ഈ ഇദ്ദേഹത്തിന്റെ ഒരു നിജാൻ സ്വാമിയുടെ കത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാമിക്ക് പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായി. ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു എന്നാ ഇനി തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നതാണ്. ഞാനും വിചാരിച്ചു പിന്നെ സ്വാമി ഇങ്ങനെ ചോദിക്കുന്നു. കാരണം പോകുക എന്ന് പറയുന്നൊരു പ്രശ്നമേ ഇല്ല. ആദ്യം അതല്ല, ആദ്യം പറഞ്ഞത് ഇവിടെയൊക്കെ ജീവിക്കുന്നെങ്കിൽ ഒരുപാട് പിന്നെ ചെലവുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് എഴുതി കുറച്ച് പൈസ മാസം തോറും വരുത്തണം ചെലവിന് വേണ്ടി എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാനാകെ നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് എന്താണ് പരമഹംസ പരിപ്രാജകനായി അങ്ങനെ നടക്കുന്നു നമ്മളെ ഉള്ളിലെ വിചാരം. എന്നിട്ട് നമ്മളോട് പറയുന്നു വീട്ടിൽ എഴുതി കുറച്ച് കാശ് വാങ്ങിക്കണം, മാസം തോറും വരുത്തണം കാശ്, അതേപോലെ ചെലവൊക്കെ ഇവിടെ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അതാദ്യം പറഞ്ഞു. എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, സ്വാമി എന്തിനാ എന്നോട് അങ്ങനെ പറയുന്നു. അപ്പൊ എനിക്ക് മാനസികമായി അവിടെ നിൽക്കണ്ടാന്ന് തോന്നി. അപ്പൊ സാറിന് സന്യാസിമാരുടെ അടുത്തൊന്നും ആരും അങ്ങനെ പറയത്തില്ലല്ലോ, ഞാൻ സന്യാസിയാണ്, സന്യാസി വേഷത്തിലാണ്. കാശ് വീട്ടിൽ നിന്ന് വരുത്തണമെന്ന് പറയുമ്പോൾ വീട്ടിൽ കാശ് ചോദിക്കാൻ പറ്റും, നമ്മളെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട്. അടുത്ത സ്റ്റെപ്പാണ് പറഞ്ഞത്. പിന്നെ ചോദിച്ച എന്നാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കത്ത് കാണുന്നത്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, എന്തോ വേറെ ചിലപ്പോ എന്തെങ്കിലും കത്തും കാണുമായിരിക്കും, ഏതോ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വികല്പമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞു തിരിച്ച് ഞാൻ ഇവിടെ വന്നു. അവിടെ ഹിന്ദിയിലൊക്കെ പോയി തിരിച്ച് ഇവിടെ വന്നു. ഒരു ദിവസം ഇതേ ഹാളിൽ വെച്ച് പിന്നെ അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്നു മുനാൻസാണ്. ഉടൻ തന്നെ ഞാൻ പോയി ക്ഷണിച്ച് കൊണ്ടുവന്നു ബാലകൃഷ്ണൻ നായർ സാറെല്ലാം ഉണ്ട്. ഇദ്ദേഹത്തിനുള്ള കൊണ്ടുവന്ന ഒരു വലിയ ചെയറിലൊക്കെ ഇരുത്തി പിന്നെ എല്ലാരും ഒക്കെ ഇരുന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് എല്ലാരും വലിയ പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് അന്ന് പിന്നെ ആത്മോദ്ദേശത്തിന് വ്യാഖ്യാനമൊക്കെ എഴുതി. അതിന് മുമ്പ് എഴുതിയായിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം എഴുന്നേറ്റിരുന്നൊരു പ്രസംഗം ഞാൻ കൊണ്ട് ഗുജറാത്തിലും അവിടെ ഇവിടെയും കൊണ്ട് നിർത്തി പഠിപ്പിച്ച് അത് കഴിഞ്ഞ് ഞാൻ തന്നെ കാശിയിൽ അയച്ച് പഠിപ്പിച്ച് കണ്ട ഇപ്പൊ ശിവേരി ബ്രഹ്മവിദ്യാലയത്തിൽ ഒരു ആചാര്യം വന്നില്ലേ എന്നൊക്കെ ഇവിടെ വെച്ച് എല്ലാരും മുമ്പ് വെച്ച് പ്രസംഗിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് പന്മനെ വന്നു, വന്നിട്ട് പറഞ്ഞു വന്ന ആശ്രമം ഏറ്റെടുക്കണം അവിടെ അത് അന്യാധീനപ്പെട്ടു പോകുന്നു. ആ ചിദാനന്ദപുരി പിന്നെ അവിടെ ചെന്ന് പെട്ട് പഠിപ്പിച്ചു. ചിദാനന്ദപുരിയും വൈശ്യനല്ല, അപ്പോ എന്നാലും പഠിപ്പിച്ചു. ഞാൻ എനിക്ക് ശേഷം അല്ല, അങ്ങനെ ഒരു ഇതല്ല. പുള്ളിക്കപ്പോഴെന്തോ ഒന്ന് തോന്നിയെന്നേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ എന്നെ ഒന്ന് വിളിക്കൂ എല്ലാം അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം ഇദ്ദേഹം എനിക്കറിയാം, ഇദ്ദേഹം ഈ ആശ്രമം അന്ന് ഉത്തരകാശിയിൽ ഒരു സ്വാമിക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്, എഴുതി വെച്ചിരിക്കുകയാണ്, എന്നിട്ടാണ് എന്നെ ഒന്ന് വിളിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, ആശ്രമം എന്റെ പേരിൽ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ ഞാൻ വരാം, എനിക്കറിയാം നടക്കില്ല എന്ന്. എഴുതി വെക്കാം, എനിക്ക് ആശ്രമമൊന്നും വേണ്ടിയിട്ടല്ല, എനിക്കതിന് ആശ്രമം. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ അറിയാമെന്നൊന്നും പറഞ്ഞു അവിടെ വരേണ്ട താമസം എഴുതി വെക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ പൈസ എഴുതി തന്നു അവിടെ വരണം എന്നൊക്കെ പറഞ്ഞു. പോയിട്ട് വീണ്ടും കത്തെഴുതി, രണ്ടു മൂന്നോണം കത്തെഴുതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പോകാൻ മടിച്ച് ആദ്യം നമ്മുടെ ഇവിടെ തന്നെ ഒരു സ്വാമി പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു ഒരു കത്തും കൊടുത്തുകൊണ്ട് അവിടെ ചെന്ന് ദൈവമായിട്ട് അടിയിട്ട് പിരിഞ്ഞു. പിന്നെ രണ്ടാമത് വേറൊരു സ്വാമി പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു എനിക്ക് പകരം. അതും നടന്നില്ല. മൂന്നോ അത് വീണ്ടും എഴുതി, സ്വാമി എന്നെ വരണം, ഞാൻ എഴുതി വയ്ക്കാം. ഇവരാരും ശരിയാകത്തില്ല, ഇവന്മാരും ശരിയല്ല. ഒന്ന് സംവിധാനമുണ്ട്, സംവിധാനത്തിന്റെ പേരിൽ എഴുതി വയ്ക്കാൻ ഞാൻ പറഞ്ഞു വിട്ടാണ്. ഇന്ന് സംവിധാനത്തെ ഇവിടെ ഒടുവിൽ പിന്നെ ഞാൻ പോയി ഒരു ദിവസം എന്താണെന്ന് അറിയണമല്ലോ. അവിടെ ചെന്ന് കുറച്ച് ദിവസമേ ഞാൻ നിന്നുള്ളൂ. കാരണം ഞാനന്ന് പരമനിലാണ്, എനിക്ക് അവിടെ പോയി നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല, അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനിങ്ങനെ പോന്നു. പിന്നെ അതിനൊന്നും അത് കഴിഞ്ഞ് പിന്നെ ചിദാനന്ദപുരിക്ക് കൊടുക്കുമ്പോഴും അത് വേറെ ആരുടെയും കൂടെ പേരിൽ എഴുതി വെച്ചിരുന്നു. രണ്ടോ മൂന്നോ പേരുടെ പേരിൽ അത് എഴുതി വെച്ചു, എന്നിട്ടാ കൊടുക്കുന്നത്. ചിദാനന്ദപുരിയും പിന്നെ കേസും പഴക്കമൊക്കെ ആയി അത് പിടിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു രീതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാ കള്ളം പറയുക, പൊളി ചെല്ലുന്നു. വടക്കേന്ത്യ പോയാൽ ഇന്നും അത് പറഞ്ഞാൽ പറ്റില്ല. എന്തിനാ വിനാൻ സ്വാമി എങ്ങനെ പറഞ്ഞു ഞാൻ വൈശ്യനാണെന്ന് പറയണോ? കുറഞ്ഞ പക്ഷം വൈശ്യനെങ്കിലും ആയി. പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോകുന്ന എല്ലാ സ്വാമിമാരും ഹിമാലയം ഋഷിമാരെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന കുറെ പേരുണ്ട്. അവിടെ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞാ നിൽക്കുന്നത്, ഇതേ അവിടെ നിൽക്കാൻ പറ്റില്ല. പറയണം അല്ല. ഇപ്പൊ ശിവേരി എന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും. ആ അപ്പൊ ഇതാണ് എന ഇതാണ് എന്ന് ശിവേരി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാകും. പിന്നെ പ്രത്യക്ഷമായിട്ട് ആരും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പറയത്തില്ല. എന്നാലും ഉള്ളില് ഒരു ഇത് കൊണ്ടായിരിക്കും അവിടെയുള്ളവർ പൊതുവെ. അവരുടെ ഉള്ളില് ഒരകൽച്ച കാണും. പുറമേ ഒന്നും ഇന്നത്തെ കാലമല്ലേ, അതുകൊണ്ടൊന്നും കാണിക്കത്തില്ല. എന്തുകൊണ്ട് അവിടെ ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽ പെടുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് കയറ്റാൻ പറ്റിയവരെ സന്യാസത്തെ അവർ അംഗീകരിക്കത്തുള്ളൂ. അപ്പോ മലയാളികളുണ്ടെങ്കിൽ അവരൊരിക്കലും ശിവേരി എന്ന് ചെല്ലുന്നവരെയൊന്നും ഈ വിഭാഗത്തിൽപ്പെടുത്തത്തില്ല മലയാളികൾ. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഈ പറയുന്ന പോലെ എന്താണ് ഇഴിവ് ഇഴിവെന്ന് തോന്നുന്നു അവർക്ക് കുറവാണെന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നും. ഞാനൊരു ഉത്തരകാശി ചെന്ന് അവിടെ കലാസാശം ആദ്യം ഫസ്റ്റ് ചെല്ലുന്നത് ഒരു പ്രണവാനന്ദ പുരിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഗുരുവിന്റെ ഒരു പടം വച്ചിരിക്കുന്നു. പടം വച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം വച്ചിരിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഒരു തകരം ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് സൈഡ് വ്യൂ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടിയെന്നിരിക്കും ഒരാളുടെ മുഖം. നമ്മൾ വരയ്ക്കില്ലേ ഈ പേപ്പറിലിപ്പോ നമ്മൾ ഗുരുവിന്റെ മുഖം ഇങ്ങനെ വരയ്ക്കുന്നു ഒരു സൈഡ് വ്യൂ, എന്നിട്ട് അതിന് വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും മുഖം തിരിച്ചറിയും. പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാവും ഇതാരാണോ. സൈഡിൽ നിന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പൊ ഇത് കൈലാസാശ്രമത്തിൽ താമസിക്കുന്നു. അങ്ങനെ ഈ തകരത്തിൽ വെട്ടിയെടുത്ത മുഖം വെളിപ്പെടുത്താത്ത ഒരു ഒരു ചെറിയ ഒരു സാധനം ഇദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ശരിയായ ഒരു ഗുരുവിന്റെ പടം വച്ചു അവിടെ ഇരിക്കാൻ പുള്ളിക്ക് ധൈര്യമുണ്ട്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സന്യാസിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളി കുറെ കാലം ഗുജറാത്തിലൊക്കെ ഇന്ന് മരിച്ചുകയാണ്. ഇരുന്ന് അവസാനം കലാസത്തിലൊക്കെ പോയി സാമാന്യമൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ സ്വന്തം മുറിക്കാത്ത ഗുരുവിന്റെ ഒരു ശരിയായ പടം വയ്ക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളികളിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാ യവനാണ് വേറെയാണ് എന്ന് വിലയിരുത്തി കളയും. പിന്നെ അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഒരു സുഖവുമായ ജീവിതം മറ്റുള്ളവർക്ക് ഓരോന്ന് ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ അവിടേക്ക് ആൾക്കാർ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹത്തിനോട് ജാതി അവിടെ ചെന്ന് ചോദിക്കുകയായിരിക്കും. ചോദിച്ച എന്തായിരിക്കും പറയുന്നത്? ജാതി ഇതുപോലെ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ എന്തെങ്കിലും പറയും. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മനുഷ്യനെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഗുരു പറയുന്നത്. പക്ഷെ അത് അവിടെ ചില ഭാഗത്തില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് പോരാന്ന് പറയും. അങ്ങനെ പല സംഭവങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട്. ഇന്നിപ്പോ ഇവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ടല്ലോ. ഈ സ്വാമി കാശിയിലുണ്ടായിരുന്നു. ചോദിച്ചാൽ ഞാൻ എന്റെ മുറിയിൽ ഗുരുദേവന്റെ ഒരു പടം വച്ചിരുന്നു, ഞാൻ താമസിക്കുന്ന പോലെ. അപ്പൊ എന്നോട് എപ്പോഴും പറയും, ഓ നിങ്ങൾക്ക് ശിവഗിരി ഉണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും. കാരണം പുള്ളിക്ക് വേറെ അഡ്രസ്സൊന്നുമില്ല, പുള്ളിക്ക് കേരളമായിട്ട് വലിയ ബന്ധമൊന്നും. അതുകൊണ്ട് എന്നോട് നിങ്ങൾക്ക് ശിവഗിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും പറയുമായിരുന്നു. എന്ന് വെച്ചാൽ ഗുരുവിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ ശിവേരി ആണ്, ശിവേരി ആണെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ എന്താണ്? അതാണ് മനസ്സിൽ ഉദ്ദേശിച്ച് പറയുന്നത് എന്ന് വിചാരിച്ച് എന്നോട് വലിയ സ്നേഹത്തിലൊക്കെ ആയിരുന്നു അവരൊക്കെ. കാരണം എന്നോട് ഒരു അഭ്യാസം നടക്കത്തില്ല, അതുകൊണ്ട് പാവങ്ങളൊക്കെ എനിക്ക് ഉപദ്രവിക്കും. എന്നോടങ്ങനെ ഒന്നും നടക്കാത്തതുകൊണ്ട് എന്നോട് വലിയ കാര്യമായിരുന്നു, ഞാൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഗുരുവിന്റെ പടം കണ്ടു കഴിഞ്ഞാൽ പരസ്യമായിട്ടാരും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഇവിടുന്ന് പോകുന്ന ഈ പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ കിടന്ന് ഈ ഒരു ജാതി ഒരു മതം പറയുന്നവരൊന്നും പടക്കേ എന്തി ചെന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ പടമൊന്നും വയ്ക്കത്തില്ല. പക്ഷേ പ്രശ്നമാണ്. കാശിയിൽ ഞാൻ താമസിച്ചത് മുഴുവൻ, കാശിയാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള സ്ഥലം. അവിടെ താമസിച്ചത് മുഴുവൻ കാരണം ഞാൻ വാശിയോടുകൂടി ഈ പടം മുറിക്കകത്ത് വെച്ചോണ്ടായിരുന്നു. അപ്പോ പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കിയ അടിയെങ്കിൽ അടിയല്ലേ ഈ മനുഷ്യനോട് ചോദിച്ചറിയാം. വെറുതെ ഒരു ഇത് ഒരു ത്രില്ല് അതിനുവേണ്ടി ചെയ്തു.